81 ദശകം. നീലാളിക്ക് സതതരതയായി മുഗ്ധയാം സത്യഭാമാ ഭാമായുക്തൻ തിരുവടി എഴുന്നള്ളി കൃഷ്ണാവിവാകേ അല്പം വാണാൻ വിജയസഹജന്മാരുടും ഗസ്തിനത്തിൽ ശക്രപ്രസ്ഥം വിരവൊടുരു ചിപ്പിച്ചു പോത്താൻ വിഭോ നീ അർത്ഥിച്ചെന്നാൾ ഭവതനുജയാം ഭദ്രയദ്ധാർത്ഥ രാഷ്ട്രൻ പാർത്ഥൻ മെല്ലെ കപടയതിയായി കട്ടുകൊണ്ടാൻ ഭവാനാൽ രാമക്രോധം വിരവൊടു ശമിപ്പിച്ചു രാമാഭിയുക്തൻ ഭാമായുക്തൻ വിജയനു സുഖത്തിന്നു ചെന്നങ്ങു പാർത്താൻ അക്കാളീന്തിക്കരയിലൊരു നാൾ കണ്ട കാളീന്തിയാളെ കൈക്കൊണ്ടാൻ നീ നഗരഗതനായി കാണ്ഡവം വെന്ത ശേഷം ഭ്രാതൃത്രാസം പ്രണയമയി ഭോ ദേവ പൈതൃഷ്വസീക്കേറ്റാൻ ഭൂപർക്കിടയിൽ അവളെ വിത്രവിന്ദാം അവന്തീം ഏഴായി കെട്ടി വൃഷവരരയെന്നേഴിനെയും ക്ഷണം നീ സത്യാദേവിക്കുടയവരനായി നഗ്നദിത്തിൻ്റെ പുത്രി ഭദ്രയ്ക്കും നീ പുടവയരുളി ദേവ സന്ദർദ്ദനാദ്യ ഭ്രാതാക്കൾക്കും പവുക പവളും നിന്റെ പൈതൃഷ്വസേയി പാർത്ഥാദ്യർക്കും ചെറുതു വിരുതാ തോജബിംബത്തെ നോക്കി ഛേദിച്ചാർന്നാൻ വധുവരുവളെ ലക്ഷ്മണാമദ്രകന്യ എട്ടായി ഭാര്യ തതിയതു ഖരിക്കെന്ന് കേട്ടാൻ സുരേന്ദ്രൻ വാക്കാൽ ദുഷ്ടൻ പെരിയ നരകൻ തൻ്റെ ദുശ്ചേഷ്ടിതങ്ങൾ പതങ്കേശൻ വന്നാൻ ഞൊടിയിലവിടുന്നേറി മടിയിൽ പരം ചേർന്നാൾ ഭാമാസുമവനസമം ശത്രുനഗരം ഇടിച്ചാൾ നീ ദുർഗം പലതും നിണനീരിൻ്റെ കളിയാൽ പുരം തീർത്താൻ പ്രാഗ്യോതിഷമതു മഹാശോണിതപുരം മുരാഖ്യൻ പഞ്ചാസ്യൻ ജലധിഹൃദയത്തിങ്കലുളവായി ഭവാൻ ചക്രം കൊണ്ട തലകൾ അഖിലം കൊയ്തു ഭഗവൻ ചതുർദന്തന്മാരും പെരിയ പടയും ചേർന്നു നരകൻ തഥാ വന്നാൻ കൊന്നാൻ ഖലൻ അവനെയും ചക്രമതിനാൽ സ്തുതിച്ചു പാരേകി തനയ ഭഗതത്തന്നൊരു ഗജത്തോടെ രാജ്യം ചേർത്താൻ ഗജവരരെ ആവാരകയിലും ഖലൻ ബന്ധിച്ചോരാ പ്രണയിനികളാം ഷോഡശ പുനഃസഹസ്രം സ്ത്രീവർഗം വിപുലധനവും നിന്റെ വശമായി ഭൗമൻ കട്ടൊരു കുണ്ടലത്തെ അതിരിക്കേ കാന്തി വമ്പുക്കു നീ ഭാമാസുന്ദരിയൊത്തു ശക്രനമരന്മാരും സ്തുതിച്ചാർപ്പരം കൊണ്ടാൻ കൽപ്പകമിന്ദ്രരോഷമൊഴിവാക്കി പോരി നീ ശ്രീമതം നന്നല്ലെന്നു ജനം ധരിപ്പതിനു നീ ചെയ്താൻ ഇതെല്ലാം സ്വയം നട്ടൂ നീ കൽപ്പവൃക്ഷം ദയിതയുടെ ഗൃഹേ ദൃഷ്ടസാഹസ്രയോഷാ കല്യാണാർത്ഥം വരിച്ചാൻ അനവധിയുടലും പിന്നെ നീ കേളിലോലൻ കണ്ടാനോരോ തതാങ്കിക്കരികിലും അവിടുന്നുള്ളതായി നാരദാഖ്യൻ സർവർക്കും പത്തുവീതം തനയരുമൈ ഭോ പാകി വാതാലയേശാ.